എന്താണ് ശ്രമം? വെറുതെ പറഞ്ഞ പോലെ നാൽപ്പതിനോടുകൂടി പത്ത് ചേർത്ത് അമ്പതാക്കി കഴിഞ്ഞാൽ നാൽപ്പതിൽ പത്ത് കുറഞ്ഞു പോരൂ എന്ന് പറയുന്നതിന് കണക്ക് ചെറിയ ഓടിക്കില്ല, അത് കണക്ക് ശരിയാവില്ല. വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ ശരിയാവില്ല. എന്താ പ്രശ്നം എന്ന് ഞാൻ ചോദിക്കുന്നു. അതല്ല, റിസർവേഷൻ എന്ന് പറയുന്നത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക റിസർവേഷൻ അല്ല. അത് ശരി, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കാം. റിസർവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 15(4), 16(4) രണ്ടെണ്ണത്തിലാണ്. പഠിച്ചു വെച്ചോളണം. അതിനാണ് ഈ റിസർവേഷനെ കുറിച്ച് പറയുന്നത്. അവിടെ 16(4)ലാണ് എംപ്ലോയ്മെന്റ് ജോലിയുടെ സംവരണത്തെ കുറിച്ച് പറയുന്നത്. 15(4)ലാണ് വിദ്യാഭ്യാസത്തിന്റെ സംവരണത്തെ കുറിച്ച് പറയുന്നത്. ഇതിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്, വിദ്യാഭ്യാസവും തൊഴിലും സംവരണത്തിൽ. അത് യോജിക്കുന്നതാണ്. ആ ഉണ്ട്. അതായത് ഡിസ്ക്രിമിനേഷൻ, വിവേചനം കൊണ്ടാണ് പിന്നോക്ക അവസ്ഥ ഉണ്ടായതെന്നുള്ളതാണ്. അന്ന് ഇത് ഒരുപാട് ചർച്ച ചെയ്ത് തീരുമാനിച്ചാണ് വന്ന്. സാമ്പത്തികം പരിഗണിച്ചിട്ടല്ല റിസർവേഷൻ ഏർപ്പെടുത്തിയത്. റിസർവേഷൻ ഏർപ്പെടുത്തിയത് സാമുദായികമായ പിന്നോക്കാവസ്ഥ എന്നുവെച്ചാൽ വിദ്യാഭ്യാസപരമായി തൊഴിൽപരമായി എല്ലാം പിന്നോക്കം പോയവർക്കാണ് റിസർവേഷൻ ഏർപ്പെടുത്തിയത്. അപ്പോ ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോ ആണ് ആർട്ടിക്കിൾ 103 ഭരണഘടന ഭേദഗതി കൊണ്ടുവന്നു 2019 ജനുവരി 12 അമിത്ഷാ, അതാണ് ഏറ്റവും വലിയ വിവാദമായത്. സാമ്പത്തിക സംവരണമെന്ന് അല്ല അവർ പറയുന്നത്. അതിനാണ് അവർ പറയുന്നത് EWS എന്താണ്, ആ എക്കണോമിക്കലി വീക്ക് സെക്ഷൻ വേണ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബില്ലിൽ പറയുന്നു. അല്ലാതെ മുന്നോക്കമെന്ന് പറയുന്നില്ല, ജാതികളൊന്നും പറയുന്നില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ അതാണ് EWS റിസർവേഷൻ എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. അവർക്ക് 10% അവിടെ കൊണ്ടുവന്നു. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സംവരണത്തിന്റെ അടിസ്ഥാനമായ തത്വത്തെ ലംഘിച്ചു. ഭരണഘടനയെ സംവരണം വിഭാവനം ചെയ്തത് സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയല്ല, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയല്ല. റിസർവേഷൻ എന്ന് പറഞ്ഞു കൊണ്ടുവന്നത് എന്താണ്? ഈ പറയുന്ന വിദ്യാഭ്യാസപരമായി തൊഴിൽപരമായി സാമൂഹികമായി വരുന്ന പിന്നോക്കാവസ്ഥയെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. സമത്വമല്ല സംവരണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സമത്വമല്ല. തുല്യ അവകാശം പറഞ്ഞാൽ സംവരണം കൊടുക്കാൻ പറ്റില്ല. ആർക്കും ഒരു തരത്തിലുള്ള റിസർവേഷൻ അവകാശമില്ല. തുല്യ അവകാശം എന്ന് പറയുന്നതിന് ഈക്വാലിറ്റി എന്ന് പറയും. തുല്യ അവകാശം ഇത് വേറെ ഒന്നാണ്, ഇതിന് ഇക്വിറ്റി എന്ന് പറയും. ഇക്വിറ്റി മറ്റേ ഈക്വാലിറ്റി, ഇത് ഇക്വിറ്റി. അപ്പൊ തുല്യത എന്ന് പറഞ്ഞാൽ സംവരണവുമായിട്ട് യോജിക്കുന്ന കാര്യമില്ല. എന്നുവെച്ചാൽ അതിന്റെ അത് അതിന്റെ സോഷ്യൽ സയൻസ് ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഒരാൾ എന്റെ അടുത്ത് വന്നു, ഉദാഹരണത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും. വന്ന് എന്നോട് പറഞ്ഞ് എനിക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്, ഒരു നിവൃത്തിയില്ല, എന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞു. തൊഴിലില്ല, വരുമാനമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയാൾക്ക് 100 രൂപ കൊടുത്ത്. അത് കഴിഞ്ഞ് വേറൊരാളെൻ്റെ അടുത്ത് വന്നു. അയാളും പറയുന്നു, എനിക്ക് തൊഴിലില്ല, വരുമാനമില്ല, വലിയ കഷ്ടമാണ്. മറ്റേ ആൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അയാൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, എനിക്ക് ക്യാൻസറാണ്, ഞാനിപ്പോൾ ചികിത്സയാണ്, എനിക്ക് മരുന്ന് വാങ്ങാൻ കാശില്ല, അപ്പം ഞാൻ ഇയാൾക്ക് എത്ര രൂപ കൊടുക്കും? നൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ അതിനാണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത്. ഞാൻ 200 രൂപയിൽ കുറച്ച് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അതിനാണ് ഈക്വിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായി? എന്തുകൊണ്ട്? ഇയാൾക്കൊരു പ്രശ്നം കൂടെ ഉണ്ട്. മറ്റേ ആളിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതിൽ കൂടാത്ത ഒരു പ്രശ്നം കൂടെ ഇയാൾക്കുണ്ട്. ഇതാണ് ഈ സാമ്പത്തിക സംവരണം. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പ്രാതിനിധ്യ അവകാശവും തമ്മിലുള്ള വ്യത്യാസം. മറ്റവരും കഷ്ടപ്പാടൊക്കെ ഉള്ളതുകൊണ്ട് അവരും എന്താണ് ആനുകൂല്യങ്ങൾക്ക് അർഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ല. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നു. പ്രത്യേകത എഴുതി വച്ചിട്ടുണ്ട്. പ്രാതിനിധ്യം എന്ന് പറയുന്നതും ഇത് രണ്ട് പോലെയാണ്. ഇപ്പോ മുന്നോക്കക്കാർക്ക് പാവപ്പെട്ടവർക്ക് ആനുകൂല്യം കൊടുക്കുന്നത് എന്താണ്? ഞാൻ ഈ 100 രൂപ കൊടുത്ത പോലെയാണ്. അസമയം ഈ പറയുന്ന സോഷ്യലി ബാക്ക്വേർഡായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് ഞാൻ ഇയാൾക്ക് കൊടുക്കുന്ന 150 200 പോലെയാണ്. ആണ് വ്യത്യാസം. അപ്പോൾ ആദ്യത്തെ ഞാൻ ശ്രമിച്ചത് എന്താണ്? ഈ രണ്ടുപേർക്കും ഞാൻ 100 രൂപ വെച്ച് കൊടുക്കണമെങ്കിൽ എൻ്റെ അടുത്ത് അത് ഈക്വാലിറ്റി, ഞാൻ സമത്വം നടപ്പിലാക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? സമത്വമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ സമത്വം നടപ്പിലാക്കുകയാണ് എല്ലാവർക്കും ഒരുപോലെ. പക്ഷേ ഇതാണെങ്കിൽ ഏത്, ഇയാൾക്കൊരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ അയാൾക്ക് മരുന്ന് വാങ്ങാൻ കാശില്ല, മറ്റേക്ക് ഭക്ഷണത്തിന് കാശില്ല. അപ്പോൾ ഞാൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇയാൾക്ക് കൂട്ടി കൊടുത്തേ പറ്റൂ. അപ്പോൾ ഈ 103 ഭരണഘടനാ ഭേദഗതിയിൽ വരുന്ന ഒരു ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കീഴിലുള്ള ഒന്നാണ് നീതി ആയോഗ്. കേട്ടിട്ടുണ്ട്? അവരൊരു പഠനം നടത്തിയിട്ട് അവരൊരു റിപ്പോർട്ട് പുറത്തു വന്നത്, ഇന്ത്യയിലെ ദരിദ്ര വിഭാഗങ്ങളിൽ ഏകദേശം 86% സംവരണ വിഭാഗങ്ങളാണ്. ഭൂരിപക്ഷവും സംവരണ വിഭാഗമാണ്. അത് സ്വാഭാവികമാണ്, ഭൂരിപക്ഷം അവരാണ്. പക്ഷെ ദാരിദ്ര്യത്തിൻ്റെ 86.something എവിടെ കിടക്കുന്നു? ഇപ്പോഴും ഈ സംവരണം ഈ ഏർപ്പാടൊക്കെ ഉണ്ടായിട്ട് ഈ സംവരണ വിഭാഗങ്ങൾ കിടക്കുകയാണ്. അപ്പം ബാക്കിയുള്ള ഭാഗത്താണ് മുന്നോക്കം നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക പിന്നോക്കാവസ്ഥയെ കണക്കിലാക്കി ഒരു സംവരണം ഏർപ്പെടുത്തിയെന്നിരിക്കട്ടെ. മുന്നോക്കക്കാർക്ക് ഒരു സംവരണം ഏർപ്പെടുത്തുമ്പോൾ ഈ ഏർപ്പാട് അമിത്ഷാ കൊണ്ടുവന്ന ഈ ബില്ല് ഇത് ശരിയല്ലെന്ന് പറഞ്ഞാരാണോ? ഇത് കോടതി ഭരണഘടനാ ബെഞ്ചിൽ പോയി, 5-അംഗ ബെഞ്ചിന്. അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ലളിത്, പുള്ളിയുടെ വിധിന്യായത്തിലുണ്ട് ഇത് ശരിയായ ഏർപ്പാടല്ല. ഇതിൽ വന്ന ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നം എന്താണോ, അങ്ങനെ ദാരിദ്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സംവരണം കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്നത് ഭരണഘടനയുടെ തത്വത്തിന് യോജിക്കുന്നതല്ല. വേണമെങ്കിൽ അങ്ങനെ വാദിക്കുക, എന്താണ് ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ദാരിദ്ര്യത്തെ ഇറാഡിക്കേറ്റ് ചെയ്യുക, അതിനുവേണ്ടിയിട്ട് ഞങ്ങളൊരു പദ്ധതി കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഏർപ്പാട് കൊണ്ടുവന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ 86.5% നിന്നുള്ള ആൾക്കാരെ കൂടി ഇത് ഉൾപ്പെടുത്തണം. അവിടെ ദാരിദ്ര്യം അവിടെ കിടക്കുകയാണ്. അവരെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പറയാൻ പറ്റും എന്താണ്, ദരിദ്രർക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഈ 103 ഭേദഗതിയിൽ എന്താ ചെയ്തത്? ഇന്ന് റിസർവേഷൻ കിട്ടുന്ന എല്ലാവരും ഒഴിവാക്കി, എന്നിട്ടത് മുന്നോക്കക്കാരിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാക്കി. ഇത് ശരിയല്ലെന്ന് പറഞ്ഞവരാണോ? ഇതിന്റെ വാദം കേട്ട് വിചാരണ പറഞ്ഞ 5 ജഡ്ജിമാരിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാണ്. അയാൾ വിനോക്കക്കാരനല്ല. ഇതിനെക്കുറിച്ചൊക്കെ നിയമപരമായിട്ടും പിന്നെ സാങ്കേതികമായിട്ടൊക്കെ ചിന്തിക്കുന്നതിന് ഒരാൾ മുന്നോക്കക്കാരനോ പിന്നോക്കക്കാരനോ ഒന്നും ആവേണ്ട കാര്യമില്ല. അയാൾക്ക് റിസർവേഷൻ ഉള്ള ആളല്ല. ഈ 3 പേരിൽ 2 പേര് ഇതിനോട് വിയോജിച്ചു. ഈ 2 പേരും മുന്നോക്കക്കാരാണ്. അപ്പൊ ഈ അമിത്ഷാ കൊണ്ടുവന്ന ബില്ല് ശരിയല്ല. കാരണം നിങ്ങൾ അങ്ങനെ ദരിദ്രത്ത് കൊടുക്കുകയാണെങ്കിൽ ഇന്നത്തെ എന്താണ് ഈ റിസർവേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നവരെ ഒഴിവാക്കാൻ പാടില്ല. അവരിൽ ദരിദ്രരല്ലേ? ഇത് പറയുന്നത് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായത്തിന്റെ ഉച്ചന്യായാധിപനാ പറയുന്നു. നിസാര ഒരാളല്ല, പക്ഷെ ഭൂരിപക്ഷം 3 പേർക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഭരണഘടനക്കെതിരായി വന്ന ഹർജികളെല്ലാം തള്ളിപ്പോയി. അതിപ്പോ നടപ്പിൽ വന്നു കഴിഞ്ഞു. പിന്നെ നടപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് പറയുന്നത് എന്താണോ, അതിൽ വരുന്ന വേറൊരു ഗുരുതരമായൊരു പ്രശ്നം എന്ന് പറയുന്ന ആ ബില്ലിലുള്ള ദരിദ്രർക്കാണ് ഇങ്ങനെ ഒരു റിസർവേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇത് 2019 വന്നാണ്, ഇപ്പൊ ഈ അടുത്ത കാലത്താണ് കോടതി വിധിയൊക്കെ വന്നത്. അത് പറയുന്നത് ഒരു കുടുംബത്തിന്റെ വരുമാനം, മാസവരുമാനം 66,666.66 വരെ ഉള്ളവർക്ക് കിട്ടും ഈ സംവരണം. മനസ്സിലായോ? ഇത്രയും മാസ വരുമാനം ഉള്ള ഒരാളിന് ഈ സംവരണത്തിന് അർഹനാണ് എന്ന് പറയുമ്പോൾ ദരിദ്രനെന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതുകൂടാതെ 5 ഏക്കർ വരെ ഭൂമിയുള്ളവർക്കും കിട്ടും. അവരും പാവങ്ങളാണ്. ഈ മാസം എത്ര രൂപയാണ്? 66,666.66 വരുമാനമുള്ളവനും പാവമാണ്, അവനും കിട്ടും സംവരണാനുകൂല്യം മുന്നോക്കക്കാരന്. പിന്നെ 5 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു, അത് സിറ്റിയിലല്ല കേട്ടോ, സിറ്റിയിൽ വേറെ നിയമമാണ്. 5 ഏക്കർ ഭൂമിയുള്ളവനും കിട്ടും എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു വിഭാഗത്തിന് ഈ ആനുകൂല്യം കിട്ടും. അവിടെ പ്രശ്നം വരും. അപ്പോ ഇങ്ങനെയൊക്കെ ഇതിനകത്ത് ചില ഫോൾട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ വിയോജിച്ച 2 ജഡ്ജിമാരും പറഞ്ഞ ഒരു പ്രധാന കാര്യം ഇതാണ്. പിന്നെ ഇദ്ദേഹം ചീഫ് ജസ്റ്റിസ് പിന്നീട് NDTV യുമായിട്ടൊരു അഭിമുഖം നടത്തി. അതിലും അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യം, ഈ പിന്നോക്കക്കാരന്റെ ദാരിദ്ര്യവും മുന്നോക്കക്കാരന്റെ ദാരിദ്ര്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആണിപ്പോ നമ്മൾ പറഞ്ഞു, ഈ പിന്നോക്കക്കാരന്റെ ദാരിദ്ര്യം എങ്ങനെ സംഭവിച്ചു? വിവേചനം കൊണ്ട് സംഭവിച്ചാണ്. മുന്നോക്കക്കാരന് ദാരിദ്ര്യം വന്നത് പല കാരണങ്ങളും കൊണ്ട് വരാം. സാറിന് ആർക്കും വരാമെന്നുള്ളത് പോലെയുള്ള എന്തെങ്കിലും പരാജയങ്ങളോ ദുർഭാഗ്യമോ, പക്ഷെ വിവേചനം കൊണ്ടൊരിക്കലും വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് ഈ 2 ദാരിദ്ര്യവും രണ്ടിനെയും ദാരിദ്ര്യവും എന്ന് പറയുന്നത് ശരിയല്ല. അതൊരു പ്രധാന പോയിന്റാണ്. ഇത് ഇദ്ദേഹം റിട്ടയർ ആയതിനു ശേഷം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞാണ്. രണ്ടിനും ഒരുപോലെ കാണുന്ന ശരി, ദാരിദ്ര്യം എന്ന് പറഞ്ഞുകൊണ്ടായ കാര്യമില്ല. പിന്നെ ചെയ്യുന്ന എന്താണ്, നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ഒരു തത്വത്തെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് വന്നത്. പിന്നെ ഇതെന്തിനു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു പൊളിറ്റിക്കൽ അല്ല, ഒരു കോൺസ്പിറസി ഇല്ല. ഇതെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഗെയിൻ, രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക, രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റേ ഉള്ളൂ. കാരണം എന്തുകൊണ്ട്? രാവിലെ ഇത് അവതരിപ്പിച്ചു, ഉച്ച കഴിഞ്ഞ് പാസ്സാക്കി, അടുത്ത ദിവസം രാജ്യസഭയെ കൊണ്ട് അവിടെ പാസ്സാക്കി, നാലിൻ്റെ അന്ന് രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമായി പിറ്റേ ദിവസം പിണറായി വിജയൻ ഇവിടെ നടപ്പിലാക്കുകയും ചെയ്തു. സ്റ്റേറ്റുകൾക്ക് ഇതിന് ബാധ്യതയില്ല നടപ്പിലാക്കണമെന്ന്. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ എംപ്ലോയ്മെന്റിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ സംവരണത്തിൽ പ്രധാനമായിരുന്ന വിദ്യാഭ്യാസത്തിനും സർക്കാർ ഇതിലാണ്. അതിൽ പിന്നെ എയ്ഡഡ് സ്കൂളെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റിലേ നടപ്പിലാവുന്നുള്ളൂ, എന്നുവെച്ചാൽ യു പി എസ് സിയുടെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത് നടപ്പിലാകത്തുള്ളൂ. അല്ലാതെ സ്റ്റേറ്റുകൾക്ക് ഇത് ബാധ്യതയല്ല. സ്റ്റേറ്റുകൾക്ക് വേണമെങ്കിൽ നടപ്പിലാക്കിയാൽ മതി, അത് പ്രത്യേകം പറയുന്നുണ്ട്. അവർക്ക് വിവേചനമുണ്ട്. ഇപ്പോൾ കേരള ഗവൺമെന്റ് വിചാരിക്കുകയാണ് നടപ്പിലാക്കില്ലെന്ന് വിചാരിച്ചാൽ പ്രശ്നം തീർന്നു. പക്ഷെ അടുത്ത ദിവസം എന്ത് ചെയ്തു, ഇവിടെ നടപ്പിലാക്കി. എന്താ പ്രശ്നം? വോട്ട്, രാഷ്ട്രീയ നേട്ടം. പിന്നെ കോൺഗ്രസ് അവിടെ ഉണ്ടായിരുന്നു, ആരും ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തില്ല. അമിത്ഷാ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. മാർക്സിസ്റ്റുകാരുണ്ടായിരുന്നു, സി പി ഐ ഉണ്ടായിരുന്നു, സി പി ഐ ഉണ്ടായിരുന്നു, ആരും എതിർത്തില്ല. ആകെ എതിർത്തെന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എതിർത്ത്, ഡി എം കെ എതിർത്ത്, ഒ ഐ സി എതിർത്ത്, ഇങ്ങനെ രണ്ട് മൂന്ന് പേരെ എതിർത്തുള്ളൂ. ബാക്കി എല്ലാവരും ഇത് അംഗീകരിച്ചാണ്. എന്ന് വെച്ചാൽ അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്താണ്? ഇങ്ങനെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചതിന്റെ പിന്നിൽ എതിർത്ത് കഴിഞ്ഞാൽ ഇവർക്ക് അറിയാം എന്താണ്, വോട്ട് ഞങ്ങൾക്ക് കുറയും. പക്ഷെ നോക്കണ ഏറ്റവും രസകരമായ കാര്യം, ഈ പറയുന്ന സംവരണ കാറ്റഗറി പെട്ടവരാണ് ഇവിടെ ഭൂരിപക്ഷം. ഇന്ത്യയിൽ ഭൂരിപക്ഷം ആരാണ്? സംവരണ കാറ്റഗറി പെട്ടവരാണ്. പക്ഷേ ഇവരെല്ലാവർക്കും ആരും എതിർത്തില്ല. കാരണം എന്തുകൊണ്ട്? വോട്ട് കിട്ടുകില്ല. അപ്പോൾ വോട്ടിന്റെ പാറ്റേൺ എങ്ങനെയാണ്? അപ്പോൾ ജയിക്കാൻ എന്ത് മതി? ഇവിടെ ജയിക്കണമെങ്കിൽ എന്ത് മതി? മുന്നോക്കക്കാരുടെ വോട്ട് മതി. മനസ്സിലായോ? എന്നറിയാവുന്നതുകൊണ്ടാണ് കോൺഗ്രസും ഈ പാർട്ടിക്കാരെല്ലാം ഇതിനെ. അപ്പോൾ ഭരണഘടനാപരമായി നോക്കുമ്പോൾ ഇതിൽ പോരായ്മകളുണ്ട് എന്ന് സാമ്പത്തിക സംവരണം ഇപ്പോൾ കൊണ്ടുവന്നത്, അതാണ് ഇപ്പോഴത്തെ സാമ്പത്തിക സംവരണം ഉണ്ട് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസാണ്. അയാൾ പിന്നോക്കക്കാരനായ കൊണ്ട് പറഞ്ഞതല്ല. അയാൾക്ക് അത് എന്താണ്, ഇതൊക്കെ ശരിയായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ചരിത്രപരമായ വിവേചനം എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പിന്നോക്കാവസ്ഥ കുറെ പേർക്കുണ്ടായത് ചരിത്രപരമായ വിവേചനമാണ്. ഇപ്പോൾ മുന്നോക്കക്കാർക്ക് പിന്നോക്കാവസ്ഥ ഉണ്ടായത് ചരിത്രപരമായ വിവേചനമല്ല. അതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ആരും അവരെ തള്ളി പിറകിലോട്ട് മാറ്റിയല്ല, കാലം കൊണ്ട് അവർക്ക് സംഭവിച്ചു, പല കാരണങ്ങളും കൊണ്ടും വരാം. അപ്പോൾ അവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ പരിഹരിക്കണം, അതിനുവേണ്ട പദ്ധതികൾ ഉണ്ടാക്കണം. നമ്മുടെ ബഡ്ജറ്റിലെ വലിയൊരു ശതമാനം തുകയും മാറ്റിവെക്കുന്നത് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടാണ്. അത് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നതുമാണ്. അവിടെ പ്രത്യേകിച്ച് റിസർവേഷനൊന്നുമില്ല. ഇപ്പോൾ എന്താണ്, നരേന്ദ്രമോദി ഗ്യാസ് കൊടുക്കുന്നു പെണ്ണുങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്. അതിൽ ജാതി നോക്കിയല്ല, എല്ലാവർക്കും കിട്ടും. അതെന്താണ്? അതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്, സ്ത്രീ ശാക്തീകരണം. അത് വെച്ചിട്ട് ഗ്യാസ് എന്താ ഒരു കുറ്റിയോ രണ്ടു കുറ്റിയോ കൊണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. ഇപ്പൊ കർഷകർക്ക് എത്ര, 6000 7000 എത്ര രൂപ കൊടുക്കുന്നുണ്ട്? അത് ജാതി നോക്കിയിട്ടല്ല, ഏത് ജാതിയിൽപ്പെട്ട കർഷകനും കിട്ടും. ആ കിസാൻ സമ്മാന പദ്ധതി 2000 രൂപ വെച്ച് കിട്ടും. അത് വാങ്ങിക്കുന്നതൊക്കെ ഇവിടെ സഹാക്കന്മാരൊക്കെയാണ് വാങ്ങിക്കുന്നത്. അത് അല്ല, അതിൻ്റെ ഞാൻ പറയുകയാണ്. അപ്പം ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, ഇത്തരം പാക്കേജുകൾ വേണ്ടിയിട്ട് നമ്മുടെ ഭരണഘടനയെ നമ്മുടെ ബഡ്ജറ്റിൽ കോടിക്കണക്കിന് രൂപ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതി ജാതി നോക്കിയിട്ടല്ല, ആർക്ക് വേണോ അത് ചേരാം. ഇപ്പൊ നല്ല ആനുകൂല്യങ്ങളുമാണ്, ഇനിയിപ്പോ പെൻഷൻ വരാൻ പോകും, ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഇപ്പൊ അവർക്ക്. അപ്പൊ ഇതൊക്കെയാണ് എന്ത്, ഇങ്ങനെയുള്ള പദ്ധതികളെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ ഈ സാമ്പത്തിക ശൗച്യാവസ്ഥയെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള നിരവധി പദ്ധതികളുണ്ട്, ഇതിലൊന്നും ആർക്കോ പിന്നെ ആക്ഷേപമില്ല. ഇങ്ങനെയുള്ള പദ്ധതികൾ വേണ്ടതുമാണ്. പക്ഷേ ഈ റിസർവേഷൻ എന്ന് പറയുമ്പോൾ അതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പ്രാതിനിധ്യമാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രാതിനിധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി രണ്ടാണ്. എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ ഉദ്യോഗ തലങ്ങളിൽ, പിന്നെ നിയമ വ്യവസ്ഥയിൽ. ഇവിടെ പ്രാതിനിധ്യമാണ്. അത് സൗകര്യമായിപ്പോൾ ആവശ്യപ്പെട്ട റിസർവേഷൻ അല്ല, പ്രാതിനിധ്യമാണ്. ഇന്നാണ് ആൾക്കാർ ഈ പ്രാതിനിധ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്, സംവരണം സംവരണം എന്നുള്ളതാണ്. സംവരണമല്ല പറഞ്ഞത്, പ്രാതിനിധ്യം. അത് പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നത് ഈ സർക്കാർ സംവിധാനങ്ങളിലൂടെയാണ്. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ അവിടെ ഇരിക്കുന്ന ഈ നടപ്പിലാക്കുന്നവരിൽ ഈ പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ വേണം. അത് പക്ഷപാതരഹിതമായും അഴിമതിയില്ലാതെയും കൃത്യമായും നടക്കണമെങ്കിൽ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വേണം. ഇതാണ് പ്രാതിനിധ്യം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത. അപ്പോൾ അവിടെ ഇപ്പോൾ മുന്നോക്ക ജാതിപ്പെട്ടവർ മാത്രമാണ് ഇരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഈ പിന്നോക്ക ജാതിപ്പെട്ടവർ ഇവരെ മുമ്പിൽ പോയി ഓച്ചാനി ചിരിക്കേണ്ടി വരും. അത് നിയമപരമായിട്ട് എതിർക്കാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഇരിക്കുന്നവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ടേ അവർ മറ്റുള്ളവരെ സഹായിക്കും. പണ്ടിവിടെ അങ്ങനെയായിരുന്നു. കേരളത്തിലേക്ക് എന്താണ് ജഡ്ജിമാരെന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ഈ നായരോ മേനോനോ നമ്പൂതിരിയോ തമിഴ് ബ്രാഹ്മണനോ ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ താഴ്ന്ന ജാതിക്കാരെന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് അവിടെ ചെന്ന അവർക്ക് തോന്നിയതുപോലെ അവർ വിധിക്കും. നിയമം അവർ ഇഷ്ടം പോലെ അവർ വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പൊ ജുഡീഷ്യറിയിലൊന്നും ഇന്നും വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. നമ്മുടെ മൊത്തം സുപ്രീം കോടതിയുടെ കാര്യം പറഞ്ഞാൽ ഹൈക്കോടതികളിലൊക്കെ കുറെ പിന്നോക്കാരൊക്കെ വന്നിട്ടുണ്ട്, സുപ്രീം കോടതിയിലൊക്കെ വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ ബാക്ക്വേഡ്. ഒ ബി സി ഒക്കെ വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ. അങ്ങനെ എന്തിന്? അതൊക്കെ വരും. അപ്പോ അവിടെ എന്ത് വേണം? പ്രാതിനിധ്യം വരണം എല്ലാവർക്കും. അതാണ് ഈ സൗകര്യനയിപ്പ് ആവശ്യപ്പെട്ടതാണ്, പ്രാതിനിധ്യം എല്ലായിടത്തും വരണം. സൗകര്യനയിപ്പ് ഈ അവിടെ എന്താണ് ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കുമ്പം ഉയർന്ന ഉദ്യോഗസ്ഥയിൽ ഈഴവൻ സീറോ വരും. ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? പിന്നെ ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് പേര് ഈ ഫോർത്ത് ക്ലാസ്സാണ്, പി യു സീപ്പർ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതാണ് പ്രാതിനിധ്യത്തെ കുറിച്ച് പറഞ്ഞത്. ഇന്നിപ്പോ അതാണ് ചർച്ച ചെയ്യുന്നത്, ഒരുപാട് പ്രാതിനിധ്യവാദമാണെന്ന് പറയുന്നു. അപ്പൊ എല്ലാവർക്കും പ്രാതിനിധ്യം വരണം. അപ്പൊ ജുഡീഷ്യറിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരു വിധി വന്നു. ശരി, രണ്ടുപേര് അവർ മുന്നോക്കാറാണ്, പക്ഷെ അവർ നീതി ഉള്ള നീതിബോധമുള്ളവരാണ്. മറ്റ് മൂന്ന് പേര്, ഈ മൂന്ന് പേരിലേതെങ്കിലും ഒരാൾ ഈ സംവരണ വിഭാഗത്തിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ ഇത് കളഞ്ഞന്, ഇത് അറബിക്കടലിൽ പോയന്. മറ്റൊരു രണ്ടുപേർക്ക് നീതിബോധം ഉണ്ടായിരുന്നു, വേറെ ഒരാൾ ഉണ്ടായിരുന്ന മതിയായിരുന്നു, ഇത് നടപ്പി വരത്തില്ലായിരുന്നു. അമിത്ഷായുടെ ബില്ല് പോയന്, എന്തുകൊണ്ട്? അവിടെ അങ്ങനെയുള്ളൊരു വരാൻ വളരെ വന്നിട്ടുണ്ട്, പക്ഷെ വരാൻ വളരെ പ്രയാസമാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് പറയുന്നത് പ്രാതിനിധ്യം ആവശ്യമാണ്. ശിവഗിരി മഠം എന്ന് പറയും, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഞാൻ സ്വാമിമാരെ ആക്ഷേപിക്കണം എന്നൊക്കെ പറയും. അതുകൊണ്ട് നിങ്ങൾ ഈ ശിവഗിരി മഠത്തിനെ കുറിച്ച് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഇതേ വിധം ഞാൻ ഇങ്ങനെ എപ്പോഴും ഇരുന്നു കൊണ്ട് സ്വാമിമാർക്ക് വിവരമില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കെങ്കിലും പിടിക്കുമോ? പിടിക്കുമോ ഇല്ലേ? അതുകൊണ്ട് അത് ചോദിക്കാതിരിക്കുന്ന, ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് കൺട്രോൾ ഇല്ലാത്ത ആളാണ്. എസ് എൻ ഡി പി ഒക്കെ പറഞ്ഞു. ഇപ്പൊ അത് ചെയ്തതെന്ന് വെച്ചാൽ അവര് പിന്നെ നേരെ കൊണ്ടുപോയി, കാരണം പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ്. നിയമമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് ചാടിയിട്ട് ഒരു കാര്യമില്ല. അവര് നേരെ കൊണ്ടുപോയി സുപ്രീം കോടതി. ആ പറയട്ടെ, സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പോയപ്പോ എസ് എൻ ഡി പി ഒക്കെ കക്ഷി ചേർന്നു. പിന്നോക്ക വിഭാഗങ്ങൾ ഇവിടെ അല്ല, പത്തോ 40 മറ്റോ ഹർജി വന്നു മുസ്ലിം ലീഗ് പോയി. അപ്പൊ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അവിടെ വാദം കേട്ട് തള്ളി. അപ്പൊ ഈ ഭരണഘടനാ ബെഞ്ചാണ്, ഇനി അപ്പീലില്ല. ഭരണഘടനാ ബെഞ്ചിന്റെ പ്രത്യേകത പിന്നെ ആകെ ഉള്ളത് എന്താണ്, റിവ്യൂ പെറ്റീഷനാണ്. റിവ്യൂ പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ അതേ ബെഞ്ച് തന്നെ കേൾക്കണം, മുമ്പ് വിധി പറഞ്ഞവര് തന്നെ അടുത്ത് വീണ്ടും കേൾക്കണം. അതിൽ ആകെ ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് മാറിപ്പോയി. അപ്പൊ ഇനി മറ്റവരുടെ പക്ഷത്ത് 4 പേരാവും, ഭൂരിപക്ഷം കൂടും. അയാൾ റിട്ടയറായി എല്ലായിടത്ത്. അപ്പൊ ഇനിയിപ്പോ ഒന്നുമില്ല, ഇനി ഒരു പ്രതീക്ഷയില്ല. ഇനി വരുന്ന പുതിയ ഇപ്പോഴത്തെ ആളെന്ന് അതിനുള്ള സാധ്യതയൊന്നുമില്ല. അന്നവരൊക്കെ വാദിച്ചല്ലോ, അന്നൊക്കെ വളരെ ശക്തമായി വാദിച്ചു. വാദിച്ചെന്ന് വിചാരിച്ചു, കാരണം ഭരണഘടനയല്ലേ, എങ്ങനെ വ്യാഖ്യാനിക്കാം? വാദിക്കുന്നതല്ല, അവിടെ ഇരിക്കുന്ന ജഡ്ജിമാരുടെ ഒരു മനസ്സുകൂടെ വേണം. അല്ല നിങ്ങൾ വാദിക്കാൻ എത്ര കടന്ന് വാദിച്ചാലും അവര് അവർക്ക് വിധി എഴുതുമ്പോൾ അതിന് അവർക്കുള്ള ന്യായങ്ങൾ അവരും കണ്ടുപിടിക്കും. ഞാനീ പറയുന്നത് എന്തെന്ന് വെച്ചാൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ കാര്യം പറയാണ്. അപ്പോ അദ്ദേഹം ഒരു ചീഫ് ജസ്റ്റിസ് പറയാന്ന് പറഞ്ഞ അതേതെങ്കിലും പക്ഷത്ത് നിന്നുകൊണ്ട് പിന്നോക്കക്കാരന്റെ മുന്നോക്കക്കാരന്റെ പക്ഷത്ത് നിന്ന് പറയുന്നതല്ലല്ലോ. അയാൾ പറഞ്ഞ് എന്താണ്, ഫാക്റ്റാണ്. അപ്പൊ ഇതിനകത്ത് അയാൾ പറയുന്നത് ഫാക്ച്വൽ എറർ ഉണ്ടെന്നാണ്. വസ്തുനിഷ്ഠമായ പിശകുകളുണ്ട്. ഇപ്പൊ സാമ്പത്തിക സംവരണമല്ല വേണ്ടത്, സാമ്പത്തിക പരിരക്ഷയാണ് വേണ്ടത്. എക്കണോമിക് പാക്കേജുകളാണ് വേണ്ടത്. ആരെ? ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ഈ പറഞ്ഞതുപോലെയുള്ള തൊഴിലുറപ്പ് പദ്ധതി ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികളാണ്. അവരിയോ കിടക്കുകയോ തൊഴിൽ ചെയ്യുകയോ എന്തോ ചെയ്തിട്ട് അവർക്ക് മാസം ഒരു വരുമാനമായി അല്ലേ. ഇപ്പൊ പെൻഷൻ സ്കീമുകളുണ്ട് ഒരുപാട്, വിധവകൾക്ക് പെൻഷനുണ്ട്, അവരുടെ മക്കളെ കെട്ടിക്കാൻ ഇതുണ്ട്, രോഗം പിടിച്ചവർക്ക് ക്യാൻസർ രോഗം വന്നവർക്ക് ചികിത്സയുണ്ട്, TB വന്നവർക്ക് ചികിത്സയുണ്ട്, എയ്ഡ്സ് വന്നവർക്ക് ചികിത്സയ്ക്ക് സഹായമുണ്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് ക്ഷേമ പദ്ധതികളുണ്ട്. ഇപ്പൊ ദാരിദ്ര്യം മാറ്റണമെങ്കിൽ ഈ പാവപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള ക്ഷേമ പദ്ധതികളാണ് നടപ്പിലാക്കേണ്ടത്. അങ്ങനെ റിസർവേഷനുമായിട്ട് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് വേണ്ടെന്നല്ല പറയുന്നു. മുന്നോക്കക്കാരുടെ പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. പിന്നെ ഇതിൽ വന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ബില്ല് അവതരിപ്പിച്ചതിൽ നമ്മൾ വസ്തുനിഷ്ഠമായി പരിശോധിക്കുന്നു. ഇപ്പൊ ഇതിനകത്ത് വന്നു പറയുന്നത്, ഇപ്പൊ കേരളത്തിലെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, മുസ്ലിം ലീഗ് ഇന്ത്യയിൽ മതത്തിന് റിസർവേഷനുള്ള ഒരേ ഒരു സ്ഥാനം കേരളമാണ്. വേറെ ഒരിടത്ത് മതത്തിന് റിസർവേഷൻ, മുസ്ലിങ്ങൾക്ക് റിസർവേഷൻ ഇവിടെ 12% ഉണ്ട് അവർക്ക്. പിന്നെ എല്ലാം കൂടെ കണക്ക്, ഇതിന്റെ കണക്ക് ഞാൻ നോക്കിയാൽ ഒരിക്കലും പഠിക്കാൻ പറ്റില്ല, ഇത്ര കോംപ്ലിക്കേറ്റഡാണ്. അതിന്റെ റൊട്ടേഷനും PSC കണക്ക് വേറൊന്നാണ്, മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അപ്പോ ഈ OBC എന്ന് പറയുന്നതിന് ഇവിടെ ഒരു ബാക്ക്വേർഡ് കമ്മീഷൻ ഉണ്ട്. ആൾ ഇന്ത്യ ലെവലിന്. ഒരു OBC പെടുത്തേണ്ടതിന് ചില മാനദണ്ഡങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്, ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാർ പാരമ്പര്യമായി വളരെ മോശപ്പെട്ട, എന്നുവെച്ചാൽ ഒരു സമൂഹത്തിൽ മാന്യതയില്ലാത്ത ഒരു തൊഴിൽ ചെയ്തു വരികയാണെങ്കിൽ പാരമ്പര്യമായിട്ട്, അവരെ OBC വിഭാഗത്തിൽപ്പെടുത്തണം. ഒരു ആണ് ഒരു ഏഴെട്ട് ഇതുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. ഏഴെട്ട് മാനദണ്ഡങ്ങളുണ്ട്. അതിൽ ഒന്നാണ്, ഏതെങ്കിലും മോശപ്പെട്ട ഒരു തൊഴിൽ അവർ പാരമ്പര്യമായി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെ OBC വിഭാഗത്തിൽപ്പെടുത്തണം. ഇപ്പോൾ ഇവിടെ നായന്മാർ OBC വിഭാഗത്തിൽപ്പെടുന്നില്ല. പക്ഷേ നായന്മാർക്ക് ബാർബറുണ്ട് പ്രത്യേകം. അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് എന്താണ്? നായന്മാർക്ക് മുടി വെട്ടുക. അവർ OBC ആയിരുന്നു, ഇപ്പോൾ ആണോ അല്ലേന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ അവർ നായരെന്ന് തന്നെ അറിയപ്പെടുന്നു. പക്ഷേ ബ്രാഹ്മണരല്ല, OBC പെട്ടവരുണ്ട് ബ്രാഹ്മണർ പലയിടത്തും. എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ അവർക്ക് മറ്റ് പൂജകളൊന്നും ചെയ്യാൻ പാടില്ല. അവർ ഈ മരണാനന്തര ചടങ്ങുകൾ മാത്രം ചെയ്യുന്നവർ ഉണ്ട്. സാധാരണ പുരോഹിതന്മാർ ചെയ്യാത്ത മരണാനന്തര ചടങ്ങുകൾ ചെയ്യുന്നവർ, ബലി പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർ OBC ആണ്. അപ്പോൾ ഈഴവരെ OBC ആക്കിയതിന് പ്രധാനമായ കാരണം എന്താണ്? പാരമ്പര്യമായി ചെത്ത് തൊഴിൽ ചെയ്തിരുന്നു എന്നുള്ളതാണ് OBC ആക്കുമ്പോൾ പരിഗണിച്ച ഒരു പ്രധാനമായ ഘടകം. ഇവിടെ ഈഴവ, കർണാടകത്തിൽ ബില്ലവാസ്, ഇങ്ങനെ ഉള്ളവരൊക്കെ ആണ് OBC. OBC പെട്ടില്ലെങ്കിൽ പ്രതിസന്ധിയാണ്. ഇപ്പൊ ഇങ്ങനെ അവിടുത്തെ ഈ ഈഴവരെയൊക്കെ അവിടെ ഒരു പിള്ള എന്നാ പറയുന്നു. ഇവിടെ പിള്ള എന്ന് പറഞ്ഞാൽ അങ്ങ് ടോപ്പിലാണ്, അവിടെ പിള്ള എന്ന് പറഞ്ഞാൽ താഴെയാണ്. ഓരോ അതാണ്, ഓരോ സ്റ്റേറ്റിലും വേറെ വേറെയാണ്. ഇവിടെയുണ്ട്. അപ്പോ 10,000-30,000 ജാതിയില്ല. ഇതൊക്കെ മനസ്സിലാക്കി വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതം പോലെയാണ്, നമുക്ക് കൃത്യമായി പറയാനൊന്നും പറ്റത്തില്ല. അപ്പോ അങ്ങനെ OBC പിന്നെ വേറെയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരു കുടുംബത്തിലെ പുരുഷൻ, സ്ത്രീ, കുട്ടികൾ നിർബന്ധിതമായി കൂലിപ്പണി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെ OBC പെടുത്തണം. ഒരു വിഭാഗം കുടുംബം എന്ന് വെച്ചാൽ ഒരു വിഭാഗം. ഇങ്ങനെ കുറെ ക്രൈറ്റീരിയ ഉണ്ട് അതിന്. എന്നുവെച്ചാൽ അവരെ നിർബന്ധിതമായി ചെയ്യേണ്ടി വരുന്നു ജീവിക്കാൻ വേണ്ടി. സ്ത്രീകളും ചെയ്യേണ്ടി വരുന്നു, പുരുഷനും ചെയ്യേണ്ടി വരുന്നു, കുട്ടികളും ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ എന്ന് പറഞ്ഞാൽ അത് പിന്നോക്ക അവസ്ഥയായി പരിഗണിക്കപ്പെടും. അവരെ OBC പെടുത്തും, അവർക്ക് പ്രാതിനിധ്യത്തിന് അവകാശമുണ്ട്. അപ്പോ ഇതൊക്കെ പരിഗണിച്ച് ആണ് ഈ OBC റിസർവേഷൻ വന്നത്. പിന്നെ SC ST പിന്നെ ആർക്കും എതിർപ്പുള്ള കാര്യമില്ല. പിന്നെ ഇതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ക്രൈസിസ് അതിനെതിരായിട്ടുള്ള കാര്യം പറയാം, അതാണ് ഞാൻ പറഞ്ഞു വന്നു. ഇപ്പം മുസ്ലിങ്ങൾ കേരളത്തിലാണെങ്കിൽ ഈഴവർ, ഈ രണ്ടു കൂട്ടരും വളരെ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെട്ടു. ഇതുപോലെ വടക്കേ ഇന്ത്യയിലും പല സമുദായങ്ങളും ഈ 47 ശേഷം ഒരുപാട് അഭിവൃദ്ധിയെ പ്രാപിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അഭിവൃദ്ധിയെ പ്രാപിച്ചവർക്ക് സാമുദായികമായി ഇന്നും റിസർവേഷൻ നിർത്തുന്നതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കൊണ്ടാണ് ഇപ്പോൾ മുന്നോക്കത്തിലെ പിന്നോക്കക്കാർക്ക് ഈ റിസർവേഷൻ ഏർപ്പെടുത്താനുള്ള ഒരു കാരണം അതാണ്. പല സ്ഥലത്തും പല സമുദായങ്ങളാണ്. ഇന്നിപ്പോ ഒരുപാട് അഭിവൃദ്ധിപ്പെട്ടവർ, അവർക്ക് ഉദ്യോഗ ലെവലിലായാലും വിദ്യാഭ്യാസത്തിലായാലും ഒക്കെ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടായി. ഇനി അവർക്ക് സംവരണം നിലനിർത്തുന്നുള്ളൊരു പ്രശ്നം വന്നു. അപ്പോൾ ഇതിന് ഒരു പരിഹാരം പൊതുവെ എല്ലാവരും നിർദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ജാതി തിരിച്ച്, കേരളത്തിലെ ഇന്ത്യ മുഴുവൻ ജാതി തിരിച്ച് സെൻസസ് എടുക്കുക, എന്നിട്ട് എല്ലാ സമുദായങ്ങളുടെയും പ്രാതിനിധ്യം പരിശോധിക്കുക. ഈ പറയുന്ന വിദ്യാഭ്യാസത്തിലും സർക്കാർ ജോലിയിലുള്ള പ്രാതിനിധ്യം പരിശോധിക്കുക. എന്നിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? തുടരണോ നിർത്തണോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇത് ഒരു സർക്കാരും ഇതിന് തയ്യാറല്ല. ഇതാണ് പ്രശ്നം. കേരള ഗവൺമെന്റും ചെയ്യുന്നില്ല. ആ ഇവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ എടുത്ത ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പൊ ആകെ ഇപ്പൊ ഇതിന് തയ്യാറാകുന്നത് ബീഹാറിൽ, ബീഹാറിൽ ചെയ്യാൻ പോവുകയാണ്. യു പി എല്ലും ചെയ്യുമെന്ന് പറയുന്നു, അറിയില്ല. ഒരു സ്ഥലത്തും ഒരു ഗവൺമെന്റുകളും അങ്ങനെ ഒരു അതെടുത്ത സംവരണം വേണോ വേണ്ടെന്ന് തീരുമാനിക്കാം. കാരണം സംവരണത്തിന്റെ ആവശ്യം എന്താണ്? പ്രാതിനിധ്യം. വിദ്യാഭ്യാസത്തിലും ഉദ്യോഗ തലങ്ങളിലും ആനുപാതികമായ പ്രാതിനിധ്യം കിട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവരെ മാറ്റാൻ എന്താ കുഴപ്പം? അതാണല്ലോ ഇതിന്റെ താല്പര്യം. ഇതാണല്ലോ. പക്ഷെ ഒരു ആരും അത് ചെയ്യാൻ പോകുന്നില്ല. അത് ചെയ്യാതെ ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുപോകുന്നത് ശരിയായ കാര്യമല്ല. ഇവരാദ്യം തീരുമാനിക്കണ്ടേ ഏത് സമുദായത്തിനാണ് പ്രാതിനിധ്യം ഇല്ലാത്തത്, ആർക്കാണ് ഉള്ളതെന്ന് തീരുമാനിക്കണ്ടേ? അങ്ങനെ ഒരു തീരുമാനം വരാതെ സാമ്പത്തിക സംവരണം, ഈ WS എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്നത് അടിസ്ഥാനപരമായി തെറ്റാണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ അവർക്ക് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ഈ കണക്കെടുക്കണം. നോക്കട്ടെ, ആർക്കെങ്കിലും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാം. അപ്പോൾ അവർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൂടുതൽ വീക്കർ സെക്ഷന് അതിന് പകരം കൂടുതൽ കൊടുക്കാം, അവർ കുറച്ചുകൂടെ ഉയർന്നു വരും. പക്ഷെ ഈ ഒരു പരിപാടിയോട് ഒരു സർക്കാർ യോജിക്കുന്നുമില്ല. അവിടെയാണ് സംഭവം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സെൻസസ് നടത്തി കഴിഞ്ഞാൽ ഇപ്പം ഇവർ ഈ വോട്ടുകൾ പിടിച്ചു വച്ചിരിക്കുന്ന സമവാക്യങ്ങളെല്ലാം തകിടം മറിയും, എല്ലാം തെറ്റിപ്പോവും. അതാണ് ഇതിലേറ്റവും പ്രധാനമായൊരു വിഷയം. അതുകൊണ്ട് ആരും, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അതിനുള്ള ധൈര്യമില്ല. കുറഞ്ഞ പക്ഷം കമ്മ്യൂണിസ്റ്റുകാർക്കെങ്കിലും വേറേണ്ടതാണ് ധൈര്യം. അവരും അതിന് ധൈര്യം കാണിക്കുന്നില്ല. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ഒരു പ്രശ്നമേ വരുന്നില്ല. പിന്നെ ഇപ്പോഴും നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഏതെങ്കിലും ഒരു വിഭാഗം പിന്നോക്കാവസ്ഥയിലാണെങ്കിൽ അവരെ OBC കയറ്റാം. ജാട്ടുകളെയൊക്കെ അങ്ങനെ കയറ്റിയിട്ടുണ്ട്. കയറ്റിയിട്ട് അവർക്ക് ആനുകൂല്യം കൊടുക്കാം, എന്നാലും പ്രശ്നമില്ല. ഒരു വിഭാഗത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിച്ചിട്ടില്ല, അവരെ OBC ഉൾപ്പെടുത്തുക, പ്രശ്നം തീർന്നില്ലേ? അതിനുള്ള വകുപ്പുണ്ട്, ഇപ്പോഴും ചേർക്കാം. ആരും അതിന് ഗുജറാത്തിലൊക്കെ പട്ടീദാറൊക്കെ സമരം നടത്തിയത്, പട്ടീദാർ സമരം നടന്നില്ലേ ഭയങ്കരമായി? അവരെ ഞങ്ങളെ കൂടെ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞാണ്. അതിനെ ഏർപ്പെടുത്താനുള്ള പ്രൊവിഷനുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം? അങ്ങനെ ഏർപ്പെടുത്തണമെങ്കിൽ സെൻസസ് നടത്തണം. അവർ ശരിക്കും പിന്നോക്കാവസ്ഥയിലാണോ എന്നുള്ള പരിശോധിക്കണം. പക്ഷെ അതിന് തയ്യാറാകുന്നില്ല. തയ്യാറാകാത്തിടത്തോളം കാലം ഈ സാമ്പത്തിക സംവരണം എന്ന് പറയും. അങ്ങനെ വന്നാൽ സാമ്പത്തിക സംവരണത്തിന്റെ ആവശ്യമില്ല. എന്തിനു സാമ്പത്തിക സംവരണം? അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു സമുദായം, മുന്നോക്ക സമുദായം, ഈ പറയുന്ന പോലെ പ്രാതിനിധ്യം ഇല്ലെങ്കിൽ ഇപ്പൊ നമ്പൂതിരിമാരെ തന്നെ എടുക്കുക. ഇത് ഇതെല്ലാ സ്റ്റേറ്റിലും, അതായത് സ്റ്റേറ്റാണ് തീരുമാനിക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റല്ല. ഇപ്പൊ കേരളത്തിൽ നമ്പൂതിരിമാരെ എടുക്കുന്നു. അവർക്ക് വിദ്യാഭ്യാസത്തിലും ഉദ്യോഗത്തിലുമൊക്കെ അവർ പിന്നോക്കമാണ്. മറ്റ് സമുദായങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആനുപാതികമായി അവർ OBC ഉൾപ്പെടുത്താം. അപ്പോൾ ആർക്കും അതിൽ അതിശയം പറയാനില്ലല്ലോ. ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ശരിയായ സെൻസസ് എടുത്ത് അവരെ ഡാറ്റ പരിശോധിച്ചിട്ട് പറയണേ ഇവർ പിന്നോക്കാവസ്ഥയിലാണ്. അവരെ OBC പെടുത്തുക, പ്രശ്നം തീർന്നു. പിന്നെ എന്തിനാ സാമ്പത്തിക സംവരണം? ആ അമിഷ എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞു കൊടുത്തണേ. സാമ്പത്തിക സംവരണത്തിന്റെ ആവശ്യമില്ല ഇവിടെ. നമ്പൂതിരിമാര് അങ്ങനെ പിന്നോക്ക അവസ്ഥയുണ്ടെങ്കിൽ അവരെ ഓബിസിപ്പെടുത്തുക, എന്താ പ്രശ്നം? അപ്പൊ ഇതിന്റെ അകത്ത് ഇതിനപ്പുറമുള്ള രാഷ്ട്രീയ കളികളാണ്. വോട്ട് സമാഹരിക്കുന്നതിനുള്ള ഓരോ തന്ത്രങ്ങളാണ് ഈ കാണിക്കുന്ന മുഴുവൻ. അതാണ് ഈ പ്രശ്നം അടിസ്ഥാനപരമായി. അല്ലാതെ ഈ പിന്നോക്കാവസ്ഥ ഏതെങ്കിലും ഒരു ജാതിക്കുണ്ടെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് സാമ്പത്തിക സംവരണം ഇവിടെ ഏർപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അവരുടെ പ്രാതിനിധ്യം പരിശോധിച്ചിട്ട് അവരെന്ത് ചെയ്യണം? ഒ ബി സി ഉൾപ്പെടുത്തണം. പ്രശ്നം തീർന്നു. പിൽക്കാലത്ത് പഠിത്തിയാണ് തേലി, തേലി എന്ന് പറയുന്ന ഒരു ഭാഗത്ത്. അവർ പലയിടത്തും ചിലയിടത്ത് മുന്നോക്കമാണ്, ചിലയിടത്ത് പിന്നോക്കമാണ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞില്ലേ. ബ്രാഹ്മണരിൽ തന്നെ പിന്നോക്കക്കാരും മുന്നോക്കക്കാരും ഉണ്ട്. അതുപോലെ എല്ലാം ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിന് ശരിയായിട്ടുള്ള ഡേറ്റ വേണം, സ്റ്റഡി നടത്തണം. അപ്പൊ പിന്നെ ആർക്കും ഇപ്പോ ഇവിടുത്തെ നമ്പൂതിരിമാര് പിന്നോക്കാവസ്ഥയാണ് നോക്കിയപ്പോ അവർക്ക് അവർ ഉദ്യോഗത്തിലോ വിദ്യാഭ്യാസത്തിലോ പിന്നോക്കം എന്ന് പറഞ്ഞാൽ ശരി എന്നാ അവരെ കൂടെ ഒ ബി സി എടുത്താന്ന് പറഞ്ഞ ഇവിടെ ആരെ എതിർക്കും? ആരെങ്കിലും എതിർക്കും? ആർക്കും എതിർക്കാൻ പറ്റത്തില്ല, നിയമപരമായി എതിർക്കാൻ പറ്റത്തില്ല. എതിർത്താന റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും. അതിനും കൊണ്ട് വകുപ്പ് റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ, പഴയ വിഭജനം ഉണ്ടല്ലോ പണ്ടുണ്ടായിരുന്നു, അത് തിരിച്ചു ചെയ്യാൻ പാടില്ല പുരോഗമിച്ചു വരുമ്പോൾ. നമ്പൂതിരിമാര് പണ്ട് ഇങ്ങനെയൊക്കെയുള്ള അതിക്രമങ്ങളൊക്കെ നടത്തി, അതുകൊണ്ട് ഇപ്പം നമ്മളോട് തിരിച്ച് അവരോട് അതൊക്കെ കാണിക്കാമെന്ന് വിചാരിക്കാൻ ആർക്കും ഇവിടെ റൈറ്റില്ല. അത് ക്രിമിനൽ കുറ്റമാണ് നമ്മുടെ ഭരണഘടന അനുസരിച്ച്, അതും ചെയ്യാൻ പാടില്ല. അവർ പിന്നോക്ക അവസ്ഥയാണെങ്കിൽ അവർക്കത് കൊടുക്കണം. വേറെ ആരുടെയും ഒന്നും നഷ്ടപ്പെടുന്നില്ലല്ലോ, വേറെ ആൾക്കെല്ലാം ഉണ്ടല്ലോ. അങ്ങനെ ഇപ്പോഴും ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ദരിദ്രരല്ല, ദാരിദ്ര്യം ഇതുമായിട്ട് ബന്ധമില്ല. പ്രാതിനിധ്യം നോക്ക്, ഇത് ദാരിദ്ര്യമല്ല, പ്രാതിനിധ്യം എന്ന് വെച്ചാൽ അവരുടെ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ എന്താണ്? ഈക്വാലിറ്റി അല്ല, പിന്നെ എന്താണ്? ഈക്വാലിറ്റി എന്ന് പറയുന്ന അല്ല, അത് ഈക്വിറ്റിയാണ്, രണ്ടും രണ്ടാണ്. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അവരെ എണ്ണത്തിൽ എത്ര പേരുണ്ട്? ആ എണ്ണത്തിന് ആനുപാതികമായിട്ട് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തിട്ട് അവർക്ക് കിട്ടത്തുള്ളൂ. എല്ലാവർക്കും ഒരുപോലെ അല്ല. മനസ്സിലായോ? അതുണ്ടെങ്കിൽ അവർക്ക് കിട്ടത്തില്ല, പ്രശ്നം തീർന്നല്ലോ. രണ്ടായാലും പരിഹാരം ഉണ്ടല്ലോ. പിന്നെ ഈ സാമ്പത്തിക സംവരണത്തിന്റെ ആവശ്യമില്ലല്ലോ. സാമ്പത്തിക സംവരണത്തിന്റെ ആവശ്യമില്ല വരുന്നില്ല. അവരിപ്പോ അവർക്ക് റെപ്രസെന്റേഷൻ കൂടുതലാണെങ്കിൽ അവർ ഒ ബി സി ആകത്തില്ല, പ്രശ്നം തീർന്നു. പിന്നെ അവർക്കും അത് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് വേണമെന്നും. കണക്കെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്പൂതിരിക്ക് പറയാൻ പറ്റുമോ ഞങ്ങള് പിന്നോക്കാവസ്ഥയിലാണെന്ന് പറയാൻ പറ്റുമോ? അവർ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായിട്ടും മുന്നേ നിൽക്കുകയാണെങ്കിൽ അവർക്കൊന്നും ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സമീപിച്ചിരിക്കുകയാണ്, അവിടെ സമീപിച്ച്. അപ്പോൾ ഒരു വിധി എന്തോ എന്നോ അവർ പറഞ്ഞു, അത് സ്റ്റേറ്റുകൾ തീരുമാനിക്കണം, അത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു. അതും പോയി എടുക്കണമെന്നല്ല, ബീഹാറിൽ സെൻസസ് എടുക്കാൻ പോയപ്പോൾ അത് എടുക്കണ്ടെന്നും പറഞ്ഞു പോയി. അങ്ങനെ കോടതി പോയി, കോടതി പറഞ്ഞ അതൊന്നും ഞങ്ങളുടെ യോജിയില്ലെന്ന്. അതൊക്കെ അതാ സർക്കാരിൻ്റെ പോളിസികളിലൊന്നും കോടതിക്ക് കൈയെടുത്താൻ പറ്റില്ല.